സർവശക്തതാകനേകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തതാകന ഏക ദൈവമേ വിശ്വസിക്കുമത്തരാ സർവസൃഷ്ടി ജാലവും തീർത്ഥ ദൈവമാ സത്യതാകനിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പുമധ്യരാജങ്ങളേ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായോടേ മധ്യരക്ഷ നൽകുമാർ പാവനാത്മനാ മധ്യരൂപമാണിയേ കന്യകാത്മജൻ വാഴ്ചയിൽ വേദയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാനവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവ സൂതുവേ മണ്ണിലുത്തിടൻ മഹത്വപൂർണ ശോഭയെ സ്വർഗമാർഗ മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർഗമാർഗമഹിതകാന്തി താതനിൽ നിന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാകുവാനിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മനിത പാവനാത്മനെ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സദാ സൈനിക പ്രതാപമാണു സർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും ൂർണമായി ഞങ്ങളേവരും സർവശക്തതാകനേക ദൈവമേ വിശ്വസിക്കുമത്തരാ ഞങ്ങളേവരും.